ആനമിയ സംസ്ഥന സാഹചര്യം എന്റെ ഇസ്റ്റർ സമാറ് പ്രശ്നമായിട്ട് ഉത്തര ആണ്ടോണ് ആണ്ടോട്ട് തന്റെ ക്രമേട്ടത്ത് മുഖത്ത് എന്നെ മേ ഇതിരി കാലിയ മേ അപേ ജാതിക പ്രശ്നമായിട്ട് തീന്നുമ കണ്ട മണവുമണാവട്ട എന്നെ പ്രകാശകരണ്ട ആണ്ടോ കമത്തിട്ട് ഇവയ്ക്ക് അപേ തീയുന്ന പ്രശ്നമായിട്ട് ഉത്തര ആലത്തമായി ഏക സാഹചര്യം എന്തുകൊണ്ട് എത്തുവെങ്കിൽ സാഹചര്യം തീന്നുമ കണ്ടോണ്ടെങ്കിലും മകയാത നമ്മ അത്വത് കറപ്പുക്ക് ലക്ഷേ അക്കരായിട്ട് ദാഹിത്രേ നിദാസ്കറിൽ തീയന്നെ ദേശപാലന സർക്കാരോ തുൻസിയ നിദാസ്കറിലെ പൊതുസമാവത്തുനെ സരത് വംശക ജനറൽ സരത് വംശകട്ട് പൊതുസമാവീലത്തീനോ ഡെങ്ങയായിട്ട് ഫീൽഡ് മാർഷൽ ഡീലർ ഏക പൊതുസമാവത്തീലത്തീനോ അഭിന്റെ മുഖത്തന്നെ.